മനോ മാത്രം ഇതം സർവം എന്ന മനക്കോവി വിദ്യത ആദ്യം പറയുന്ന എന്താണ്? മനസ്സിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം, അല്ലെങ്കിൽ അവിദ്യയുടെ സൃഷ്ടിയാണ്, സങ്കല്പത്തിന്റെ സൃഷ്ടിയാണ്, മായയുടെ സൃഷ്ടിയാണ് നമുക്ക് പറയാം. അപ്പൊ അത് ആരുടെ മനസ്സ്, ആരുടെ സങ്കല്പം, ആരുടെ വിദ്യ, ആരുടെ മായ എന്ന് വെച്ചാൽ ആരുടെ? പരമേശ്വരന്റെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഉത്തരമായില്ല. കുറച്ചുകൂടെ തെളിച്ച് പറയണമെങ്കിൽ എന്താണ്? സർവജ്ഞനായിരിക്കുന്ന ഈശ്വരം കുറച്ചുകൂടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജീവനായും ഈശ്വരനായും ഇരിക്കുന്ന ബ്രഹ്മം, ജീവനായും ഈശ്വരനുമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലെ ജീവനിൽ നിന്ന് വേറെയല്ല, ഉപാധി കൊണ്ടുള്ള ഭേദമേ ഇവിടെ അംഗീകരിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈശ്വര സർവജ്ഞനാണ്, ജീവൻ അല്പജ്ഞനാണ്, അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ കൊണ്ടേ ഈശ്വരനും ജീവനും തമ്മിൽ ഭേദമാണ്. അപ്പോ ജീവനും ഈശ്വരനുമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? അത് മനസ്സ് വേണം, അല്ലെങ്കിൽ മായ വേണം. ആ മായ എന്ന് പറയുന്നത് ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവന്റെ മനസ്സല്ല. ഇത് ഇത്രയും വ്യക്തമായി മനസ്സിലാക്കണം. അല്പജ്ഞനായിരിക്കുന്ന ജീവന്റെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സൃഷ്ടിക്കാം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നാൽ സർവജ്ഞനായ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് താനല്ല എന്ന് ചിന്തിക്കാനും അദ്വൈതികൾക്ക് പറ്റത്തില്ല. സർവജ്ഞനായ ഈശ്വരനായിരിക്കുന്നു ആര് തന്നെ? താൻ തന്നെ എന്നാണ്, ജീവൻ തന്നെ എന്നാണ്. കാരണം അവിടെ അഭേദമാണ്, ഒന്നാണ്. ഇതെങ്ങനെ ശരിയാവും? അല്പജ്ഞനായിരിക്കുന്ന ജീവനും സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനും ഒന്ന്, അത് ഒന്നെന്നുള്ളതാണ് അദ്വൈത സിദ്ധാന്തം. അങ്ങനെ ഇരിക്കുന്ന അതിന് പറയുന്ന പേരാണ് എന്താണ്? ബ്രഹ്മമെന്നോ അറിവെന്നോ ചിത്തെന്നോ സച്ചിദാനന്ദോ എന്നൊക്കെ പറയാം. അങ്ങനെ ഇരിക്കുന്ന സച്ചിദാനന്ദത്തിന് ജഗത് സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക മനസ്സ് വേണം. ആ മനസ്സിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്? മായ. അതുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ ഇതെല്ലാം ഒന്നാണെന്ന് പറയും. അപ്പോ രണ്ടു തരത്തിൽ പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും ഇത് തെറ്റാവും. ഒന്നെന്താണ്? ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവൻ തന്റെ മനസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചോന്ന് പറഞ്ഞാലും എന്താണ്? അബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? ഓരോരോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചളയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഓരോ മനുഷ്യന്റെയും മനസ്സ് വേറെയാണ്, ഓരോ മനുഷ്യന്റെയും സങ്കല്പങ്ങൾ വേറെയാണ്, ഓരോ മനുഷ്യന്റെയും ഉള്ളിലിരിക്കുന്ന സംസ്കാരം വേറെയാണ്. അപ്പൊ അവനെന്ത് ചെയ്യും? ഓരോരുത്തരും സൃഷ്ടിക്കുന്ന പ്രപഞ്ചം വേറെ വേറെ ആയിപ്പോ, പരസ്പര വിരുദ്ധമായിപ്പോ. അപ്പൊ അത് അങ്ങനെ ഒന്ന് അസംഭവമായ കാര്യമാണ്. ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് ചൂടില്ലാത്ത അഗ്നിയെ സൃഷ്ടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കും? നടക്കുന്ന കാര്യമുണ്ടല്ലോ. അപ്പോ പ്രപഞ്ചത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. പ്രപഞ്ച വസ്തുക്കൾക്ക് പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായ ചില നിയമങ്ങളുണ്ട്. ഉല്ലംഘിക്കാൻ കഴിയാത്തതായ ചില നിയമങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. ഇത്തരം നിയമങ്ങളും ഈ സ്വഭാവവും നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് പല മനസ്സുകളും സൃഷ്ടിച്ചാൽ പറ്റില്ല. പാർത്ഥജ്ഞനായ ജീവൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ പല മനസ്സുകൾ സൃഷ്ടിക്കുന്നു പറയും. അപ്പോൾ പ്രപഞ്ചം പലതായിപ്പോ, മനസ്സ് പലതാണ്, ഓരോരുത്തരുടെയും അറിവ് വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും ശക്തി വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും സംസ്കാരം വേറെയാണ്. എന്നാൽ ഈശ്വര സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പം വരും. എന്താണ് ജീവനിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരൻ അങ്ങനെ വന്നു കഴിഞ്ഞു. ജീവനിൽ നിന്ന് വേറിട്ട ഒരു ഈശ്വരൻ ദ്വൈതികൾ പറയുമ്പോൾ ആ ഈശ്വരനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാലും നമ്മുടെ സമ്മതമല്ല. കാരണം ജീവനായിരിക്കുന്നത് ഈശ്വരനായിരിക്കുന്ന ഒരേ ഒരു സച്ചിദാനന്ദമാണ് അല്ലെങ്കിൽ അറിവാണ്, അതാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്താണ് ആ ഈശ്വരന്റെ ഒരു പ്രത്യേക ഒരു ഉപാധി ഉണ്ട്, അതിനാണ് മനസ്സെന്ന് എല്ലാം പറയുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ആ ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവന്റെ മനസ്സുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ തോന്നും. അപ്പൊ അദ്വൈതം ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ തെറ്റിപ്പോകും, അങ്ങനെ പറ്റില്ല. ജീവനെന്നും ഈശ്വരനെന്നും ഒക്കെ പറയുമ്പോൾ ഒരു തത്വമായിട്ട് എടുക്കണം. ആ തത്വത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സങ്കല്പം ഉള്ളതാണ് സങ്കല്പമാത്രേണ പരമേശ്വര. അതിനാണ് പറയുന്നത്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെച്ചാലേ ദർശനമാല മനസ്സിലാക്കാം. അദ്വൈതത്തിന്റെ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഇതാണ്, ഇല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ വരും. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ജീവ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അതിന്റെ അടിസ്ഥാനമായ തത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പൊ തത്വത്തിൽ അദ്വൈതികൾ ഒരിക്കലും ഈശ്വരനിൽ നിന്ന് വേറിട്ട ഒരു ജീവനെയോ ജീവനിൽ നിന്ന് വേറിട്ട ഒരു ഈശ്വരനെ അംഗീകരിക്കത്തേയില്ല. അപ്പൊ ഈ രണ്ടുമായിരിക്കുന്ന ഒരു തത്വം അതിനാണ് ഒരു ഒരു സിമ്പിളായി പറയുന്ന എന്താണ് അറിവ്. അറിവെന്നുള്ള ഒറ്റ വാക്കിൽ പറയും. മറ്റേ നമ്മൾ സംസ്കൃതി പറയുമ്പോഴാണ് ബ്രഹ്മം സച്ചിദാനന്ദം എന്നൊക്കെ പറയും. അപ്പൊ ആ അറിവിൽ ആണ് സൃഷ്ടി നടക്കുന്നത്. അറിവിൽ അനാദിയതായി നടന്നിടും തന്തിരുവിളയാടെന്നൊക്കെ ആത്മവിശദത്തിൽ വളരെ സ്പഷ്ടമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരമേശ്വരാനും ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, സങ്കല്പം മാത്രേണ പരമേശ്വരാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ സൃഷ്ടിയും സൃഷ്ടാവായ സൃഷ്ടികാരം സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നുള്ളത് അവിടെ അതും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരോ പ്രക്രിയകളനുസരിച്ച് വ്യാഖ്യാനിക്കണം. ഇവിടെ ഇപ്പൊ പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കണം, അവിടെ വരുമ്പോ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള അവിടെ പറയും. ഇവിടെ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈശ്വരനും ജീവനുമായിരിക്കുന്ന അറിവ്, ആ അറിവിലെ മനസ്സ്, ആ മനസ്സ് എന്താണ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആ അറിവിനെ കുറിച്ചാണ് ഗുരു പറയുന്നത് നാം അറിവാകുന്നു എന്ന് പറയുന്നു. അപ്പൊ താൻ അറിവാകുന്നു എന്ന് പറയുമ്പോ ഗുരു രണ്ടു കാര്യങ്ങളെ അവിടെ നിഷേധിക്കണം. എന്താണ് എന്തിനാണ് നിഷേധിക്കുന്നത്? ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലാക്കും. ഞാൻ നാം അറിവാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളപ്പോ അതിന് വലിയ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അവിടെ രണ്ട് പ്രധാന കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ ജീവനല്ല. മറ്റൊന്നെന്താണ്? ഒന്ന്, ഞാൻ ജീവനല്ല. മറ്റൊന്നെന്താണ്? ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലായി. ആ, ഞാൻ ഈശ്വരനുമല്ല. ഞാൻ ഈശ്വരനുമല്ല. എന്താണ്? ഇതാണ് അദ്വൈതം. ആ നിലയിലാണ് ഒരാൾ പറയുന്നത് എന്താണ്, ഞാൻ അറിവാണ് എന്ന് പറയും. ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ അറിവാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ എന്തോ അറിവ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചോളി. നമ്മൾ ഈ അറിയുന്ന അറിവാണ്, അല്ലെങ്കിൽ നല്ല അറിവാണ്, അല്ലെങ്കിൽ പാണ്ഡിത്യമാണ്, അല്ലെങ്കിൽ മറ്റേ അറിവാണ്, മറിച്ച അറിവാണ്, ഇങ്ങനെയൊക്കെ പലതരത്തിൽ അറിവിനെ വ്യാഖ്യാനിച്ചറിയ ആൾക്കാർ. ഇവിടെ അറിവെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അദ്വൈതത്തിന്റെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കണം. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഈശ്വരനുമല്ല ജീവനുമല്ല, അതാണ് അറിവ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ വേറെ ഒന്നിന്റെ സ്ഥാനം. അപ്പൊ അറിവായിരിക്കുന്നു. അപ്പൊ ആ അറിവായിരിക്കുമ്പോ ആ അറിവ് എന്താണ് ഈ സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക മനസ്സിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ അറിവിൽ സൃഷ്ടിക്ക് വേണ്ടി ഒരു മനസ്സുണ്ടാവും. അപ്പോഴാണ് ആ അറിവിനെ എന്ത് വിളിക്കുന്നത്, ഈശ്വരൻ. അതേ അറിവ് തന്നെ ഈ സൃഷ്ടിയിൽ പെട്ടുപോകും, സൃഷ്ടിയിൽ കുടുങ്ങിപ്പോകും. താൻ തന്നെ തസ്സൃഷ്ട്വാ തദ്ദേവാനുപ്രാവശ്യത എന്നൊക്കെ ഉപനിഷത്തിലും മറ്റും പറയുന്നതൊക്കെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ഈ അറിവ് തന്നെ എന്തായിട്ട് ഈ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സങ്കല്പം സ്വീകരിക്കുന്നു. അപ്പൊ പറയാം അത് ഈശ്വരനാണ്. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതേ അറിവ് തന്നെ എന്ത് ചെയ്യും, അത് പറയും പട്ടുനൂൽപ്പുഴു എങ്ങനെയാണോ നൂലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, സ്വയം ആ കൂടിന അകത്തായി. അതുപോലെ ഈശ്വരനും എന്ത് ചെയ്യും, അതിലായ. അപ്പൊ പറയും ജീവൻ എന്ന് പറയും. നാം അറിവാകുന്നു, ഞാൻ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, ഇത് രണ്ടുമല്ല, രണ്ടിനും ഇതിൽ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നും പറയുന്നില്ലേ. അതൊരാശ്ചര്യമാണെന്നും പറയുന്നുണ്ട്. ഒന്നും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല, പൊരുത്തപ്പെടുത്താൻ വയ്യാത്ത കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തുമ്പോഴാണ് ആശ്ചര്യം എന്ന് പറയുന്നത്. കേവലം അറിവായിരിക്കുന്നതില് ഈ നാനാത്വമുള്ള സൃഷ്ടി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഒരാശ്ചര്യമാണ്. ആശ്ചര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്വൈതി അതിന് ആശ്ചര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് അറിയുന്നവന് ആശ്ചര്യമില്ല, സങ്കല്പം കൊണ്ടാണ്, മായ കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ് അറിയുന്നവന് ആശ്ചര്യമൊന്നുമില്ല. പക്ഷെ ഈ രണ്ട് ഒന്ന് അറിവായിരിക്കുക, അവിടെ അതിന് വിപരീതമായ സൃഷ്ടി സംഭവിക്കുക എന്ന് പറയുന്നത് സാമാന്യമായ ഒരു ബുദ്ധി നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കാരണം അത് സംഭവിക്കാൻ പാടില്ലല്ലോ. നമ്മളെന്താണ് ആശ്ചര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ നമ്മൾ പറയും അത് വലിയ അത്ഭുതമാണല്ലോ, ആശ്ചര്യമാണ്. അങ്ങനെ പറയും. ശരിക്കും ആശ്ചര്യമുണ്ട്, ശരിക്കും പറഞ്ഞു അറിയുന്നവനും ആശ്ചര്യമൊന്നുമില്ല. എന്നാൽ മൊത്തത്തിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ ആശ്ചര്യത്തോടുകൂടി കാണുന്ന ഒരു വിഷയമാണ് ഇത്. ഇതെല്ലാം എന്താണോ അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ്, അദ്വൈതി മാത്രം സ്വീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ അങ്ങനെ വരുമ്പോ പറയും സൃഷ്ടി സത്യം എന്താ, അത് പറയും. എന്തുകൊണ്ട് സൃഷ്ടി സത്യം എന്താ, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഈ മനസ്സ് അത് സത്യം. സത്യമല്ലാത്ത മനസ്സുകൊണ്ടാണെന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് മനോമാത്ര വിധം സർവം എന്ന മന കോപി വിദ്യതയെ. മനസ്സ് ഒരിടത്തും പരമാർത്ഥമായി നിൽക്കുന്നില്ല, എന്നുവെച്ചാ മനസ്സ് നിൽക്കേണ്ടവിടെ എവിടെയാണ് മനസ്സ് നിൽക്കേണ്ടത്? സൃഷ്ടി എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് മനസ്സ് നിൽക്കേണ്ടത്. സൃഷ്ടി എവിടെയാണ് നിൽക്കുന്നത്? അറിവിൽ. അറിവിലാണ്. അദ്ദേഹത്തെ പറഞ്ഞില്ലേ, അറിവിൽ അനാദിയതായും നടന്നു. അറിവിലാണ് ഈ സൃഷ്ടി നിൽക്കുന്നത്. അപ്പൊ സൃഷ്ടി എങ്ങനെ സൃഷ്ടി സംഭവിച്ചു? മനസ്സുകൊണ്ട്. അപ്പൊ മനസ്സുകൂടെ നിൽക്കും അറിവിൽ. അപ്പോ അറിവിൽ മനസ്സുണ്ട്, സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ ദ്വൈതം. അറിവിലൊരു മനസ്സുമുണ്ട്, അറിവിലൊരു സൃഷ്ടിയുണ്ട്. അദ്വൈതം പറയുന്നത് എന്താണ്? അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ മനസ്സോ? പരമാർത്ഥത്തിയില്ല, അനുഭവത്തിലുണ്ട്. അപ്പൊ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ എന്താണ് മായ, അത് തന്നെയാണ് ഈ അപ്പജ്ഞനായിരിക്കുന്ന ജീവന്റെ ഉള്ളിൽ ചെറിയ മനസ്സായിരിക്കും. അത് തന്നെ അതിന്റെ ഒരു ചെറിയ രൂപമാണ്, ചെറിയ പതിപ്പാണ്, അതിന്റെ ഒരു കോപ്പിയാണെന്ന് നമ്മളെ കൊണ്ടിരിക്കുന്ന ആ മനസ്സല്ല, അതിന്റെ ഒരു കോപ്പ്, അത് തന്നെയാണ്. പക്ഷെ അറിവിൽ ഇത് പരമാർത്ഥത്തിയില്ല എന്ന എല്ലാവരുടെ അനുഭവത്തിൽ മനസ്സുണ്ട് അല്ലേ. ഓരോ ജീവന്മാരും എന്ത് ചെയ്യുന്നു? മനസ്സിനെ അറിയുന്നുണ്ടപ്പോ സർവരുടെ അനുഭവത്തിൽ മനസ്സുണ്ട്. എന്നാൽ എന്താണ് അത്? പരമാർത്ഥമായി ഒരിടത്തുമില്ല. ഈ പറയുന്ന ജീവനില്ല, ഈ പറയുന്ന പരമേശ്വരനില്ല, ഈ പറയുന്ന അറിവിലുമില്ല. അതില്ലാത്തതുകൊണ്ട് അത് മിഥ്യയാണ്, അസത്യമാണ്. അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചവും അസത്യമാണ്. പിന്നെ എന്തേ ഉള്ളൂ? അറിവ് മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. കാരണം ഇന്ന മനക്കോവി ഒരിടത്തും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ മനസ്സെന്ന് പറയുന്നത് ജീവനില്ല, ഈശ്വരനില്ല, കേവലമായിരിക്കുന്ന രണ്ടുമായിരിക്കുന്ന അറിവിനുമില്ല. ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാർത്ഥത്തിൽ അനുഭവത്തിനുണ്ട്, നമ്മുടെയൊക്കെ അനുഭവത്തിൽ മനസ്സുണ്ട്, ഈശ്വരന്റെ അനുഭവത്തിലും മനസ്സുണ്ട്. പക്ഷെ അവിടെ പരമാർത്ഥമായി നിൽക്കുന്നുണ്ട്, കാരണം ഈ മനസ്സും ഈ പ്രപഞ്ചം പോലെ തന്നെ, രജ്ജുവിലെ സർപ്പം പോലെ തന്നെ ഒരിക്കൽ ഇല്ലാതാകുന്ന അപ്രത്യക്ഷമാകുന്നു. രജ്ജുവിലെ സർപ്പം ഒന്നും കാണും, സ്വപ്നമൊന്നും കാണും. അപ്പോ അദ്വൈതയിൽ സാറിന് പറയും, സ്വപ്നം സ്വപ്ന ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു പോകും. അപ്പൊ സ്വപ്നത്തിന് കാരണമായ ഒരു നിദ്രാശക്തി ഉണ്ട്, അതും മറഞ്ഞു പോകും. ഒരു പ്രക്രിയ അനുസരിച്ച് പറയുന്നതാണ്, സ്വപ്നത്തിന് കാരണമായ നിദ്രാശക്തിയും മറഞ്ഞു. പിന്നെ സ്വപ്നമുണ്ടോ? കാഴ്ചകളുണ്ടോ? സ്വപ്നമേ ഇല്ല, കാഴ്ചകളൊന്നുമില്ല. അതുപോലെ അവിദ്യ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമില്ല, സ്വപ്നം മറഞ്ഞു പോകുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? പ്രപഞ്ചാനുഭവം മറയും, മനസ്സും മറയും, അവിദ്യയും മറയും, മായയും മറയും. ശേഷിക്കുന്ന കേവലമായ അറിവ്, അറിവ് മാത്രമേ ശേഷിക്കൂ. ഉണർന്നളവ് ഉണർന്നവനാം സശേഷം, പിന്നെ ഉണർന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അദ്വൈതത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ്. അപ്പോ മനസ്സ് എന്താണ്? പരമാർത്ഥമായിട്ട് ജീവനില്ല, മനസ്സ് പരമാർത്ഥമായിട്ട് ഈശ്വരനില്ല, മനസ്സ് പരമാർത്ഥമായിട്ട് അറിവിലില്ല. പിന്നെന്ത് ശേഷിക്കും? അറിവ് മാത്രം. അറിവ് മാത്രം ശേഷിക്കുമ്പോ ആണ് പറയുന്ന അറിവ് ആണ് അദ്വൈതം. അറിവാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ അറിവെന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവല്ല, ഇതല്ല. അറിവെന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാമായി മാറിയ ആ അറിവാണ്. ജീവനായും ഈശ്വരനായും പ്രപഞ്ചമായും മാറിയ അറിവ്, എന്നുവെച്ചാൽ എല്ലാത്തിനും ആധാരമായിരിക്കുന്ന അറിവ്. ആ അറിവിൽ ഒരിടത്തും തന്നെ ഈ മനസ്സെന്ന് പറയുന്നതൊന്നും പരമാർത്ഥത്തിയില്ല എന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. രണ്ടും അംഗീകരിക്കുന്നുണ്ട്. ഈ ലോകം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നത് ചോദ്യം വരും. അദ്വൈതി പറയും ലോകം ഇല്ല, പിന്നെ നമ്മൾ ഈ ലോകത്തെ കാണുന്നു, നമ്മുടെ ശരീരം ഉൾപ്പെടെ ലോകമാണ്. അപ്പൊ അതിനെന്ത് മറുപടി പറയും? ലോകം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞു എന്റെ അടുത്ത്, അത് പരമാർത്ഥത്തിൽ ഇല്ലെന്നാണ്, അനുഭവത്തിൽ ഇല്ലെന്നല്ല. അതുപോലെ മനസ്സ് എന്ന കോപയോഗ്യത, ഒരിടത്തും മനസ്സ് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്ത് എന്താണോ അങ്ങനെ പരമാർത്ഥത്തിൽ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞാ മനക്കോപി ഇല്ല എന്ന് പറയുന്നിടത്തെല്ലാം മനസ്സിലാക്കിക്കൊണം എന്താണ് നമ്മുടെ അനുഭവത്തിലുണ്ട് എന്നാൽ പരമാർത്ഥമായി നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ അനുഭവത്തിലുണ്ട് പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്താണ് സ്വപ്നം പോലെ ഇതൊരിക്കലും ഇല്ലാതെ സ്വപ്നം ഇല്ലാതായ അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും ഈ മനസ്സും എന്ന ഒരു കാലത്ത് ഉണ്ടാകത്തില്ല. അറിവ് മാത്ര ശേഷി. അപ്പോ ഇത് പറഞ്ഞിട്ട് എന്താ ഗുണം? അതിനാണ് ഗുരു പറയുന്നത് നാം അറിവാകുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ നാം അറിവാകുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ മനസ്സ് വേണം, ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ശരീരം വേണം. ഇതെല്ലാം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പം തന്നെ ഒരാള് പറയുന്നു നാം അറിവാകുന്നു ശരീരമല്ല എന്ന് പറയുമ്പോ എന്താണ് അയാള് പരമാർത്ഥത്തെ അറിഞ്ഞിരിക്കുന്നു. ആരാണോ പറയുന്നത് അവരീ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥത്തെ അറിഞ്ഞിരിക്കുന്നു. അതാണ് അവരെയാണ് ജ്ഞാനികൾ സത്യദർശികൾ എന്നൊക്കെ അദ്വൈതികൾ പറയുന്നു. എല്ലാരും പറയത്തില്ല കേട്ടോ, നമ്മൾ ദർശനങ്ങളെയൊക്കെ ഓരോന്നിനെയും അതാതിൽ നിന്ന് തന്നെയും മനസ്സിലാക്കും. അദ്വൈതികൾ പറയും ജ്ഞാനിയാണ്. നിങ്ങൾ ഈ ജ്ഞാനം ഒരു വിഷ്ടാദ്വൈതയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അയാൾ പറയും ഇതൊന്നും ജ്ഞാനമല്ലെന്ന് പറയും. ഇതിനൊന്നും ജ്ഞാനമായിട്ട് ആരംഗീകരിക്കില്ല വിഷ്ടാദ്വൈതി. അദ്വൈതി പറയും ആ ഇതാണ് ജ്ഞാനം. ദർശനങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇതാണ് അവസാനം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം വെച്ചുകൊണ്ട് പറയാം ഇതാണ് അവസാനം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വെച്ചുകൊണ്ട് പറയാം ഇതാണ് അവസാനം. പക്ഷെ ദാർശനികന്മാരങ്ങനെയല്ല. അവർ പറയുന്നത് നിങ്ങൾ പറയുന്നത് അവസാനമല്ല, ഞങ്ങൾ പറയുന്നതാണ് അവസാനം എന്ന് പറയും. നമ്മളിതിനെയൊക്കെ ഇവിടെ ഇപ്പൊ വിലയിരുത്തുന്നത് ഗുരു പറഞ്ഞിരിക്കുന്നു ഏതിന്റെ അടിസ്ഥാനത്തിൽ? അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മറക്കാൻ പാടില്ല. അപ്പോ പറയുന്നത് വ്യവഹാരത്തിൽ അദ്വൈതത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ച അത് വ്യവഹാരമാണ്. അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അദ്വൈതത്തെ കുറിച്ച് നമ്മൾ പറയുന്നു ഞാൻ അറിവാണ്, മനസ്സില്ല, ശരീരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യവഹാരം എന്ന് പറയുന്നതാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക, പ്രവർത്തിക്കുക, ഇതിനേക്കാണ് വ്യവഹാരം എന്ന് പറയും. നമ്മുടെ കോർട്ട് വ്യവഹാരമുണ്ട്. അദ്വൈത വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതാണ് വ്യവഹാരം. അപ്പോ പരമാർത്ഥം നമ്മൾ പറഞ്ഞാലും നമ്മൾ വ്യവഹാരത്തിലാണ്, പരമാർത്ഥത്തിലല്ല. ആ പരമാർത്ഥം മാത്രം അറിവാകുമ്പോ എന്തില്ല? വ്യവഹാരമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥ വരും. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അവസാനം നിർത്തുന്നു അതാണ്. ബ്രഹ്മവിദ്യ വരാൻ വരിയാൻ വരിഷ്ഠനെന്ന് വരുമ്പോൾ അവിടെ പിന്നെ വ്യവഹാരമുണ്ട്. കേലാറ് ബ്രഹ്മകേവലം മൃത്യുശൂന്യോയും ബ്രഹ്മ, അവിടെ വ്യവഹാരങ്ങളൊന്നും കേവലമായ അറിവ് ആയിരിക്കും. അപ്പൊ അതുവരെ പറയും എന്താണ് നാം അറിവാകുന്നു ശരീരമല്ല, അത് വ്യവഹാരം. അപ്പൊ ഇങ്ങനെ അറിയുന്നതും പറയുന്നതും കൊണ്ട് എന്താ പ്രയോജനം? ഇങ്ങനെയുള്ള അറിവ്, ഞാൻ ശരീരമില്ല അറിവ് എന്ന് പറയുന്ന ആ അറിവ്, ആ അറിവ് കൊണ്ടാണ് ഒരാള് മുക്തനാകുന്നതെന്നാണ് പറയുന്നത്. എന്തിൽ നിന്ന്? ഈ വ്യവഹാരത്തിൽ നിന്ന്. വ്യവഹാരത്തിൽ നിന്ന് ഒരാള് മുക്തനാകുന്നു. ആ വ്യവഹാരത്തെ തന്നെ സംസാരമെന്ന് പറയുന്നു. സംസാരം വ്യവഹാരം ഒന്ന് തന്നെ. നാം അറിവാകുന്നു എന്നുള്ള ആ അറിവുകൊണ്ട് ഒരാൾ മുക്തനായിത്തീരും, വ്യവഹാരത്തിൽ നിന്ന് മുക്തനായിത്തീരും. പിന്നെന്താണ്? അറിവിനെ സംബന്ധിച്ച്, മനസ്സിനെ സംബന്ധിച്ച് ഇത്രയൊക്കെയാ പറയാനുള്ളത്.